സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യം സംബന്ധഭാഷ്യം കഥാചിത് ശാസ്ത്രകൃത സംസ്കാരബലീയസ്ത്വം തതോ മന ആദിഭി ഇഷ്ടസാധനം ബാഹുല്യേനോപചനോതി ധർമാഖ്യം തദ്വിധം ജ്ഞാനപൂർവകം കേവലം ച തത്ര കേവലം പിതൃലോകാദിപ്രാപ്തിഫലം ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്തപ്രാപ്തിഫലം തഥാച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാചന ഇത്യാദി സ്മൃതിശ്ച ദ്വിധം കർമ്മവൈദികം മനസ്സുമതി ഇത്യാദ്യാഹ സാമ്യജധർമാധർമ്മയോർ മനുഷ്യത്വപ്രാപ്തി ഏവം ബ്രഹ്മാദ്യ സ്ഥാപരാന്ത സ്വാഭാവിക വിദ്യാദി ദോഷവതു ധർമാധർമ്മ സാധനകൃത സംസാരഗതിർനാമരൂപകർമാശ്രയ പറഞ്ഞത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട്. ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ടാണ് വൈദികർ സ്വർഗത്തെയും മറ്റുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നത്. അതിനുവേണ്ടിയിട്ടാണ് കർമ്മകാണ്ഡം, വേദത്തിലെ കർമ്മകാണ്ഡം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ആത്മാവിനെ കരുതുമ്പോൾ ആത്മാവിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വർഗം വേണം നരകം വേണ്ട. പിന്നെ കർമ്മം ചെയ്യുന്നതിന് കർത്തൃഭോക്തൃത്വരൂപ അഭിമാനം അത് വേണം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു, എനിക്ക് സ്വർഗത്തിൽ പോയി ഇതിൻ്റെ ഫലം അനുഭവിക്കണം, ഇങ്ങനൊരു വിചാരം വേണം. ഞാനീ പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിനെ കർത്തൃത്വം, എനിക്ക് ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണമെന്ന് വരുമ്പോൾ അത് ഭോക്തൃത്വം. ഇങ്ങനെയുള്ള അഭിമാനം വേണം തന്നെ. ഇതിന് പരിഹാരം എന്താണോ? ആത്മജ്ഞാനം. പക്ഷെ അതവർ സംഭവിക്കുന്നില്ല. ആത്മജ്ഞാനം ഉണ്ടെങ്കിലും അവരിൽ ആത്മജ്ഞാനം ഇല്ലെന്നാണ് പറയുന്നതിന്റെ താല്പര്യം. വൈദികന്മാർക്ക് ആത്മജ്ഞാനമുണ്ട്, എന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് വേറെ ആയിട്ടുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ട്, പക്ഷെ അതേസമയം അവർ അജ്ഞാനികളാണ്. എന്തുകൊണ്ട്? ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ തദ്വിപരീത ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം അതല്ല. ബ്രഹ്മാത്മസ്വരൂപ വിജ്ഞാനം താൻ പരബ്രഹ്മമാണെന്നുള്ള ആ ബോധം അവർക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ആത്മാവാണ് അങ്ങനെ ധരിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. അപ്പൊ അത് മാറണം. ഇവരുള്ള ഈ അജ്ഞാനം മാറണം. ഇവിടെ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും ഒരു അജ്ഞന്മാരാണ്. ഈ അജ്ഞാനം മാറാത്തിടത്തോളം കാലം യാവധി തന്നാപനീയത്തെ, അതുവരെ എന്ത് ചെയ്യുന്നു? രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിയാം. അതിൽ കർമ്മത്തിലുള്ള മഹത്വം എന്താണ്? എന്തായാലും ജീവൻ അജ്ഞനാണ്, അവൻ രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി വരുന്ന കർമ്മങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രയോജനം. അത് ഒഴിവാക്കിയില്ലെങ്കിലോ? പറഞ്ഞു സ്ഥാപരാന്ത അധോഗതി. അവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവന് ജീവന അധോഗതി ഉണ്ടാകുന്നു. കദാചിത് ശാസ്ത്രകൃത സംസ്കാര ബലിയസ്സു, ചില സമയത്ത് പലപ്പോഴും ആ ജീവൻ സ്വാഭാവികമായ സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ധർമ്മവും ചെയ്യും, ചിലപ്പോൾ അധർമ്മവും ചെയ്യുന്നു. പക്ഷേ ചില സമയത്ത് അവൻ ശാസ്ത്ര സംസ്കാരം ദൃഢമാകുകയാണെങ്കിൽ അതെങ്ങനെയാ? വേദാദി ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത് അതിൻ്റെ സംസ്കാരം കൊണ്ട് എന്നത് ധർമ്മമാണ് എന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി ആ ധർമ്മബോധം ഉണ്ടാകുമ്പോൾ തതോ മനാധിപീരിഷ്ട സാധനം ബാഹുല്യേന ഉപചിനോതി ധർമാഖ്യം. അപ്പോൾ അവരെ ധർമ്മം അനുഷ്ഠിക്കുന്നു. മനാധിപേ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും, മനസ്സുകൊണ്ട് ഉപാസന അനുഷ്ഠിക്കുന്നു, വാക്കുകൊണ്ട് വേദം ചൊല്ലുന്നു, കായം ശരീരം കൊണ്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് മനാധിഷ്ട സാധനം, ഇഷ്ടസ്യ സാധനം, ഇഷ്ടമായ പുണ്യഫലം, പുണ്യത്തിൻ്റെ ഫലം, സ്വർഗാദി അതിനുള്ള ഉപായമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ധർമ്മം, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ശരിയായ വൈദികന്മാരെ കുറിച്ച് പറയുന്നു. അത് രണ്ടു തരത്തിൽ തദ്വിധം, രണ്ടു തരത്തിൽ ജ്ഞാനപൂർവം കേവലം ച. എന്ത് ആ കർമ്മം? വൈദിക കർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ജ്ഞാനപൂർവകമാണ്, ഒന്ന് കേവലമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന. ഉപാസനയ്ക്ക് പലപ്പോഴും ജ്ഞാനം, വിദ്യ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കും. പക്ഷെ അതിന് പരമാത്മജ്ഞാനമൊന്നും ധരിച്ചുള്ളരുത്. ജ്ഞാനശബ്ദം കേട്ട് കഴിഞ്ഞു ഭാഷകാരം വിശേഷിച്ചു യാതൊരു വിവേചനമില്ലാതെ ആ ശബ്ദം പ്രയോഗിക്കും. എന്നടുത്ത് ഇന്നതേ പാടുന്നൊന്നുമില്ല. ഇവിടിപ്പോൾ ജ്ഞാനപൂർവം എന്ന് പറഞ്ഞാൽ ജ്ഞാനപൂർവകമായ കർമ്മമൊന്നും കേവല കർമ്മമൊന്നും ധരിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നറിയും. ഉപാസനയോടുകൂടിയ കർമ്മങ്ങൾ കേവല കർമ്മങ്ങൾ മനസ്സിലാക്കണം. അത്ര കേവലം പിതൃലോകാദി പ്രാപ്തിഫലം, കേവലമായ കർമ്മങ്ങൾ, കാമനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പിതൃലോകം പോലുള്ള ലോകങ്ങളെ പ്രാപ്തിക്ക് മാത്രമേ അത് ഉപകരിക്കുന്നുള്ളൂ. ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തിഫലം. ഉപാസനയോടുകൂടിയാണെങ്കിൽ ജ്ഞാനപൂർവകം എന്ന് വെച്ചാൽ ഉപാസനയും കർമ്മം, അതാണ് ഉപാസന കർമ്മ സമുച്ചയം. അതിനെ ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. ഉപാസന കർമ്മ സമുച്ചയം, ഉപാസനയും കർമ്മവും ഒരുമിച്ചാകാം. അതിന് തന്നെ ചില സമയത്ത് ജ്ഞാനകർമ്മ സമുച്ചയം എന്നും പറയും. കാരണം ഇവിടെ ഇപ്പം ജ്ഞാനപൂർവകം കർമ്മ എന്ന് പറഞ്ഞു. ജ്ഞാനകർമ്മ സമുച്ചയമാണ്. പക്ഷേ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന, മറിച്ച് ബ്രഹ്മാത്മജ്ഞാനവും കർമ്മവുമായിട്ട് സമുച്ചയത്തെ അംഗീകരിക്കുന്നുണ്ട്, നിഷേധിക്കുന്നു. ഇത് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാഷയും മനസ്സിലാകത്തില്ല, തകരാറ് വരും. ജ്ഞാനശബ്ദമൊക്കെ പലർക്കും പണ്ഡിതന്മാർക്ക് വരെ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. പല ജ്ഞാനത്തിന് ഉപാസന എന്നുള്ളൊരർത്ഥം എന്നുള്ള ഉണ്ടെന്നുള്ളത് സാധാരണഗതി ചിന്തിക്കാൻ പറ്റും. പക്ഷെ അത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനപൂർവ്വം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. അതുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കും, തെറ്റായി വ്യാഖ്യാനിക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ വെറും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിതൃലോകത്തിൽ മറ്റുമ്പോൾ പിന്നെ ജ്ഞാനവും കർമ്മവും കൂടെ ഉണ്ടെങ്കിൽ ദൈവലോകത്തിൽ പോവാം. ജ്ഞാനി കർമ്മം ചെയ്താൽ ദൈവലോകത്തിൽ പോവും. അതുകൊണ്ട് ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഒരു 10-30 വർഷം മുമ്പ് ഈ ഭാഷ്യം ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പണ്ഡിതന്റെ അടുത്ത് പോയി. കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതൻ അതിങ്ങനെയാണ് പഠിപ്പിച്ചത്. ജ്ഞാനി കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ജ്ഞാനത്തോടുകൂടി കർമ്മവും വന്നു കഴിഞ്ഞാൽ ദേവലോകത്തിലും ബ്രഹ്മലോകത്തിലും പോകും. അതുകൊണ്ടാണ് ജ്ഞാനി കർമ്മം ചെയ്തതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ജ്ഞാനം എന്നുള്ളതിന് ഉപാസന എന്നുള്ള അർത്ഥം അവിടെയെങ്കിലും പറയുന്നില്ല, ഭാഷയത്തിലില്ല, വ്യാഖ്യാനങ്ങളിലേ ഉള്ളൂ. അതിന്റെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാക്കുക വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ആൾക്കാർ ഈ അദ്വൈതികളെന്ന് പറയുന്നവരെല്ലാം സ്വയം പഠിച്ചവരാണ് മിക്കവാറും പേരെല്ലാം. ഗുരുമുഖത്ത് നിന്ന് പഠിച്ചവർ ഇവിടെ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാർ. അതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ പിന്നെ ഇതൊന്നും ഇന്നും ആരും പഠിക്കുന്നില്ല. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യ അങ്ങനെയൊന്നും ഇന്ന് പഠിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും ആരും പഠിക്കാറില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള തകരാറും വരും. അതുകൊണ്ട് പറയുന്നു, ജ്ഞാനപൂർവകമായ കർമ്മം, ഉപാസനാസഹിതമായ കർമ്മം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തി ഫലം. അല്ലാതെ ജ്ഞാനവും കർമ്മവുമായിട്ട് യോജിക്കത്തില്ല. ജ്ഞാനകർമ്മ സമുച്ചയം ഭാഷകാരൻ നിഷേധിക്കുന്നു. ജ്ഞാനത്തിൽ കർമ്മമേയില്ല, പിന്നെ ഉപാസനയും കർമ്മവുമാകാം. അതിന്റെ ഫലം ഇതാണ്. ഇത് ഈശാവാസ്യത്തിൽ ചർച്ച ചെയ്തതാണ്. തഥാച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാചന ഇത്യാദി. ആത്മയാജി എന്ന് പറയുന്ന ഉപാസനാണ്. ഇവിടെ പലതരത്തിലുള്ള ഉപാസനകളുണ്ടല്ലോ. അത് ദേവയാജിയേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ വേദത്തിൽ പറയുന്ന ഉപാസന പലതരത്തിൽ പറയുന്നുണ്ട്. ഉപാസനയുടെ ഒരു കുറച്ചുകൂടി ഒരു ആധ്യാത്മികമായ ഭാവമാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. അതും ഒരു തരത്തിൽ ഉപാസനയാണ്. കാരണം അവിടെ കർമ്മമുണ്ടല്ലോ. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകർമ്മ സമുച്ചയത്തെ അംഗീകരിക്കുന്നു. ജ്ഞാനവും കർമ്മവും ഒരുമിച്ചാകാം. ഇത് അദ്വൈതം അനുസരിച്ചിട്ടാണ് പറയുന്നത്. ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സാധ്യമല്ല. കാരണം ജ്ഞാനം ആത്മാവ് അകർത്താവണമെന്ന് അറിയുന്നതാണ്. അവിടെ എങ്ങനെ കർമ്മം ശരിയാകും? കർമ്മം ചെയ്തതിന് കർത്തൃത്വ ബോധം വേണം. ഇതാണ് അസമയം കർമ്മം ചിത്തശുദ്ധിക്ക് കർമ്മം വേണമെന്നും പറയുന്നു. അവിടെ എങ്ങനെയുള്ള കർമ്മമായിരിക്കണം? അത് കാമനയില്ലാത്ത കർമ്മം. കാമനയില്ലാത്ത കർമ്മം എങ്ങനെയാണ്? അത് നമ്മൾ ഗീത ചർച്ച ചെയ്യും. കർമ്മം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കാം, ഈശ്വര ഭാവനയോടുകൂടി എങ്ങനെ ചെയ്യാം? അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, ആത്മഭാവനയോടുകൂടിയും കർമ്മം ചെയ്യാം. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക, അതുമാകാം. അതും ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് ഞാനിൽ പിന്നെ കർമ്മമേ ഇല്ല, കർമ്മസന്യാസമാണ് അവിടെ. പക്ഷെ വീണ്ടും ഒരു സാധനയായിട്ട് കർമ്മത്തെ നിർദ്ദേശിക്കുമ്പോൾ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാമെന്നാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. അന്ന് പലരും ചോദിച്ചതെന്ത്, അതെങ്ങനെ സാധ്യമാകും, അതെന്താണ്, എന്തുകൊണ്ടങ്ങനെ പറയുന്നു, ആത്മഭാവനയോടെ കർമ്മം ചെയ്യാൻ പറ്റുമോ, കർമ്മം ചെയ്യുമ്പോൾ ആത്മഭാവന കാണുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അതെങ്ങനെ യോജിക്കും? അതിവിടെ പറയുന്നുണ്ട്, സർവത്ര പരമാത്മഭാവന പുരസരം നിത്യം കർമ്മ അനുതിഷ്ഠൻ ആത്മയാജി. പരമാത്മഭാവനയോടുകൂടി നിത്യകർമ്മങ്ങളെ ചെയ്യുക. നിത്യകർമ്മം എന്ന് വെച്ചാൽ അന്നത്തെ രീതിക്ക് നിത്യ അഗ്നിഹോത്രവും മറ്റും, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നു, ബ്രഹ്മണാഹുതം, അവിടൊക്കെ വ്യാഖ്യാനിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിത്യകർമ്മ അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആത്മഭാവനയോടുകൂടി ചെയ്യുക. അതാണ് ഇവിടെയും പറയുന്നത്, സർവത്ര പരമാത്മഭാവന പുരസരം നിത്യാനുതിഷ്ഠൻ നിത്യം കർമ്മ അനുഷ്ഠിക്കും. അപ്പൊ ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാം, പക്ഷെ അതും ഉപാസനയാണ്. കാരണം കർമ്മം അവന് ഒഴിവാക്കാൻ പറ്റുന്നില്ല, കർമ്മം ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അവിടെ കർത്തൃത്വഭാവന വരുന്നു, പക്ഷെ ആ കർത്തൃത്വഭാവനയെ ആത്മഭാവന കൊണ്ട് ഒഴിവാക്കും. അങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നുണ്ട്, അത് ഉപാസനയിൽ പെടുന്നതാണ്. തത്വജ്ഞാനത്തിൽ വിശേഷിച്ച് അഭ്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആത്മയാജി എന്ന് പറയുന്നു. അങ്ങനെ ആത്മയാജി അവിടെ കാമനയില്ല. ആത്മഭാവന എന്ന് പറയുന്നത് കൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച് കാമനയില്ല. നിത്യകർമ്മത്തെ സംബന്ധിച്ച് വേദത്തിൽ നേരിട്ട് ഫലത്തെയൊന്നും പറയുന്നുമില്ല. സ്വർഗത്തിനു വേണ്ടി അശ്വമേധം ചെയ്യണമെന്ന് പറയുന്നതുമില്ല, ഇന്ന ഫലത്തിനു വേണ്ടി നിത്യകർമ്മം ചെയ്യണമെന്ന് പറയുന്നതുമില്ല. അതുകൊണ്ട് നിത്യകർമ്മത്തിന് ഫലമില്ല എന്ന് പൂർവമീമാംസകർ ഉണ്ടെന്ന് അദ്വൈതികൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ആത്മഭാവനയോടുകൂടി ചെയ്യണം. അപ്പോൾ പക്ഷേ അത് ഉപാസനയാണ്. ഉപാസന സമുച്ചിത കർമ്മം. ഉപാസന പലതരത്തിലുണ്ട്, നൂറുകണക്കിന് ഉപാസനകളുണ്ട്. ചാന്തോഗ്യത്തിൻ്റെ ഒരുപാട് ഉപാസനകളുണ്ട്, പലതും നമ്മൾ ചർച്ച ചെയ്യാതെ പോയി. ഇവിടെ ഇപ്പോൾ വരുന്നു ഉപാസന. ഉപാസന ഇന്ന രീതിയിലെന്നില്ല. ഉപാസന എന്ന് പറയുമ്പോൾ ഭാവനയാണ്, മാനസിക ഭാവന. കൽപ്പിക്കുക ഇന്നതാണ്, കുതിര എന്താണെന്ന് നമുക്കറിയാം. അതിന് വാലും കൊമ്പും തലയൊക്കെയുള്ള ഒരു ജീവിയാണ്. പക്ഷെ പറയുന്നു കുതിരയുടെ ശിരസ് ഉഷസ്സാണ്, പ്രഭാതമാണ് അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭാവനയാണ്. അത് തത്വജ്ഞാനമെന്നല്ല പറയുന്നില്ല അതിന്. എന്തുകൊണ്ട്? തത്വജ്ഞാനം എന്ന് പറയുന്നത് വസ്തുതന്ത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുതിരയെ കാണുമ്പോൾ ഇത് കുതിരയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രം, അത് തത്വജ്ഞാനമാണ്. കുതിരയുടെ തല കാണുമ്പോൾ ഇത് കുതിരയുടെ തലയാണെന്ന് പറഞ്ഞാൽ വസ്തുതന്ത്. പക്ഷെ അതിനെ കണ്ടിട്ട് പറയുകയാണ് ഇത് പ്രഭാതമാണെന്ന് പറഞ്ഞാൽ അത് കർത്തൃതന്ത്രം. എന്നുവെച്ചാൽ താൻ ഭാവന ചെയ്യുകയാണ് മനഃപൂർവ്വം. എന്തുകൊണ്ട് വേദം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫലം? അതുകൊണ്ട് ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലം ഉണ്ടാകുന്നു. ഇത് വേദത്തിൽ പറയുന്നതിനെ വിശ്വസിച്ച് ചെയ്യുന്നു, അതാണ് ഭാവന എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനവും ഭാവനയാണ്, അതും കർത്തൃതന്ത്രമാണ്, വസ്തുതന്ത്രമല്ല. ഭാവനയിൽ ഇനി അത് വസ്തുതന്ത്രമാണെങ്കിൽ അത് ജ്ഞാനം തന്നെ, ധ്യാനം എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് വസ്തു എങ്ങനെയോ അതിനെ അറിയുന്നു അത്രയേ ഉള്ളൂ. പക്ഷെ പൊതുവെ അങ്ങനെയല്ല, അങ്ങനെ ഭാവിക്കുക. അത് പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷകാരം പല ഇനിയും പറയും. സാളഗ്രാമത്തെ മുമ്പ് വെച്ചിട്ട് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു. ഇത് ജ്ഞാനമല്ല, ഇതുകൊണ്ട് മുമ്പിൽ ഇരിക്കുന്ന സാളഗ്രാമമാണ്, ഒരു കല്ലിൻ്റെ കഷണമാണ്. പക്ഷെ അതിൽ ഭാവന ചെയ്യുകയാണ് ഇത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ കുറിച്ച് കുറേ ഭാവനകളുണ്ട്, അതിന് ഇതിലേക്ക് ആരോപിക്കുക. അത് വസ്തുതന്ത്രമല്ല. വസ്തുതന്ത്രം ഉണ്ടെങ്കിൽ ഇത് സാളഗ്രാമം എന്നറിയുന്നതാണ് വസ്തുതന്ത്രം. അത് ഭാവന കൽപ്പന ആണ്. മിക്കവാറും എല്ലാ ധ്യാനവും അങ്ങനെയാണ്. ഒരു സങ്കല്പത്തിലുള്ള ഒരു വിഷയത്തെ മറ്റൊന്നിൽ ആരോപിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗം വരെ ഉള്ളതെല്ലാം ഉപാസനയാണ്. കർമ്മയോഗം ഒരു ഉപാസനയാണ്. തത്വജ്ഞാനം കേവലം തത്വമസി, തത്വജ്ഞാനം. രണ്ടും നമ്മുടെ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ഈ പറയുന്ന ജ്ഞാനപൂർവകം എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ആശയപ്പെടുത്തുന്നു. ആത്മയാജി, അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ, ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ, ശ്രേയാൻ ദേവ വേറെ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവർ ദേവയാജിയേക്കാൾ കാമനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ദേവന്മാരെ എന്തിനാണ് പൂജിക്കുന്നത്? യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുന്ന എന്തിന്? സ്വർഗാദിഫലങ്ങൾക്ക് വേണ്ടിയാണ്. സ്വർഗാദിഫലങ്ങളെ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. സ്മൃതി ദ്വിവിധം കർമ്മ വൈദികം. അനുസ്മൃതിയിലും പറയുന്നുണ്ട് വൈദിക കർമ്മം രണ്ടു തരത്തിലാണ്. ഒന്ന് കേവലമായ കർമ്മം, മറ്റൊന്ന് ഉപാസനയോടുകൂടി വരുന്ന കർമ്മം. രണ്ടിനും ഫലം രണ്ടാണ് ഇത്യാദ്യഹ. ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം എന്താണ്? ഒന്നുകിൽ പുണ്യത്തിൻ്റെ വൃദ്ധി ഉണ്ടാകും, ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവലോകപ്രാപ്തി. ഇനി നിഷിദ്ധമായതൊക്കെയാണ് ചെയ്യുകയാണെങ്കിൽ അത് പാപം വർദ്ധിക്കും. സ്ഥാവരാന്ത അധോഗതി നേരത്തെ പറഞ്ഞു. ഇനി ഇതിന്റെ മധ്യത്തിലാണെങ്കിലോ പറയുന്നു സാമ്യേജ ധർമാധർമ്മയോഹു മനുഷ്യത്വപ്രാപ്തി. പുണ്യപാപങ്ങൾ സാമ്യമായി വരുമ്പോൾ മനുഷ്യലോകം, മനുഷ്യജന്മം. ഏവം ബ്രഹ്മാദ്യാഹ സ്ഥാവരാന്ത സ്വാഭാവിക അവിദ്യാദി ദോഷവതോ ധർമാധർമ്മ സാധനകൃത സംസാരഗതിർ നാമരൂപ കർമാശ്രയ. അടുത്ത് പറയും നാമരൂപങ്ങളെ കുറിച്ച്. ഇത് ഈ ബ്രഹ്മാണ്ഡത്തിൽ തന്നെ പറയും, സപ്താന്ന ബ്രാഹ്മണത്തിൽ. അതിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ബ്രഹ്മാദ്യ സ്ഥാവരാന്ത, ഈ സ്ഥാവരങ്ങൾ കുശലതാധികം തുടങ്ങി ബ്രഹ്മം വരെ, ഹിരണ്യഗർഭൻ വരെ, ഉള്ള സംസാരഗതി, അന്താ സംസാരഗതി, ഇതെല്ലാം സംസാരം തന്നെ. ആ ബ്രഹ്മഭവനാന്ന് പറഞ്ഞില്ലേ, ആ ബ്രഹ്മലോകം തന്നെ. നമുക്ക് അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തി പറയുന്നതാണ്. സ്വാഭാവിക അവിദ്യാദി ദോഷവതോ, സ്വാഭാവികമായ അവിദ്യാദി ദോഷങ്ങളുണ്ട്. അവിദ്യ, കാമകർമ്മം, ഇതൊക്കെയാണ് ദോഷങ്ങൾ. സ്വാഭാവികം എന്ന് വെച്ചാൽ അത് അനാദിയായി ജീവനിൽ ഉള്ളതാണ്. ആ ജീവഭാവം തന്നെ ഈ ദോഷങ്ങളുള്ളത് കൊണ്ടാണ് ആ ജീവന് ഉണ്ടാകുന്ന സംസാരഗതി. എങ്ങനെ? ധർമാധർമ്മ സാധനകൃത പുണ്യപാപ, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും സാധനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുവരുന്ന ആ സംസാരഗതി, നാമരൂപ കർമാശ്രയ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം, പിന്നെ കർമ്മം അല്ലെങ്കിൽ ഉപാസനയും കർമ്മവും ഇതിൻ്റെയൊക്കെ ഫലമായി കിട്ടുന്നതാണ്. തദ്വേദം വ്യാകൃതം മുമ്പ് പറഞ്ഞ ഈ ബ്രഹ്മാതിസ്ഥാപരാന്തം എന്ന് പറഞ്ഞ ഇതാണ് ഈ വ്യാകൃത പ്രപഞ്ചം, പ്രകടമായിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം. സാധ്യ സാധനരൂപം, സാധ്യം ഫലം, സാധനം ഉപായങ്ങൾ, സാധ്യം ഹിരണ്യഗർഭപ്രാപ്തി, ഹിരണ്യലോക പദപ്രാപ്തി, ഇതൊക്കെ സാധനം, അതിൻ്റെ ഉപായങ്ങളായിരിക്കുന്ന കർമ്മ ഉപാസനകൾ. ഇതാണ് ഈ ജഗത്ത് പ്രാഗുത്പത്തേഹെ സൃഷ്ടിക്കുന്ന മുമ്പ് അനാദിയായിരിക്കുന്ന ഈ ജഗത്ത്, ഇതിങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് ഒരവസ്ഥയുണ്ടല്ലോ, അവ്യാകൃതമാസി, അവ്യാകൃതമായിരുന്നു, പ്രകടമാകാതിരുന്നു. സയേഷ ബീജാങ്കുരാധിപത് അവിദ്യാകൃത സംസാര ആത്മനെ ക്രിയാകാരക ഫല അധ്യാരോപലക്ഷണോ അനാദിരനന്ദ്വാനുഥ ഇത്യേതസ്മാ വിരക്തസ്യ അവിദ്യാനുവർത്തയെ തദ്വിപരീത ബ്രഹ്മവിദ്യ പ്രതിപത്യർത്ഥോ ഉപനിഷത്ത് ആരഭ്യതേ. ഉപനിഷത്ത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു. സയേഷ ബീജാങ്കുര, അതായത് ഇവിടെ പറഞ്ഞു സംസാരം അനാദിയാണെന്ന് പറഞ്ഞു. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കമില്ല. പിന്നീട് പറയുന്നു ഇത് പ്രാഗുത്പത്തേഹ അവ്യാകൃതം, ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. ഇതിലും വൈരുദ്ധ്യം തോന്നുന്നു, സാധാരണ വേദാന്ത അദ്വൈതത്തിൽ തോന്നുന്ന വൈരുദ്ധ്യം. ഒരിടത്ത് പറയുന്നു ഇതിന് തുടക്കമില്ല, പിന്നെ പറയുന്ന സൃഷ്ടിക്ക് മുമ്പ്. അപ്പോൾ സൃഷ്ടി തുടക്കമായല്ലോ. അതിന് ആണ് സമാനം പറയുന്നത്, സദ്യവേദം വ്യാകൃതം സാധ്യസാധനരൂപം ജഗത് പ്രാഗുത്പത്തേ ഉത്പത്തിക്ക് മുമ്പ് അവ്യാകൃതമായിരുന്നു. എങ്ങനെ? സയേഷ ബീജാങ്കുരാധിപ, ബീജാങ്കുരത്തെ പോലെ. ബീജാങ്കുരം എന്ന് പറയുന്നത് അനാദി അനന്തമാണ്. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിൽ ഇന്നതാണ് ആദ്യം ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം അങ്കുരം കൂടാതെ, വൃക്ഷം കൂടാതെ ബീജം ഉണ്ടാകത്തില്ല, വിത്തുണ്ടാകത്തില്ല, വിത്ത് കൂടാതെ ഒരിക്കലും വൃക്ഷം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൽ ആദ്യം ഒന്നിനെ കൽപ്പിക്കാൻ പറ്റത്തില്ല. ഏതിൽ നിന്ന് ഏതുണ്ടായി? രണ്ടിൽ നിന്ന് രണ്ടും ഉണ്ടാകുന്നു. ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ഇതിൽ ആദി ഇതിന് പറയാൻ കഴിയാത്തത് കൊണ്ട് അത് അനാദിയാണ്, ഇതിനൊരാദിയില്ല. പക്ഷേ ബീജാവസ്ഥ എന്ന് പറയുന്നതിന് അവ്യാകൃതമൊന്നും അങ്കുരാവസ്ഥയെ വ്യാകൃതമൊന്നും പറയാം. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി കണ്ടുപിടിക്കാൻ മനുഷ്യന് പറ്റത്തില്ല, ജീവന് കഴിയില്ല. എന്തുകൊണ്ട്? അവനല്ല സൃഷ്ടിച്ചത്, അതുകൊണ്ടത് കഴിയാത്ത. ജീവനല്ലല്ലോ സൃഷ്ടിക്കുന്നത്. ജീവൻ സൃഷ്ടമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ആദ്യം ഒരിക്കലും ജീവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് സർവജ്ഞനെ കഴിയും. അതുകൊണ്ട് ജീവനെ ശ്രുതി ബോധ്യപ്പെടുത്തുന്നത് എന്താണത്? ബീജാങ്കുരവത് അനാദിയാണ്, അനന്തവുമാണ്. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബീജവും വൃക്ഷവും ഇങ്ങനെ അനാദി അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. സയേഷ ബീജാങ്കുരവത് അതിവത് അവിദ്യാകൃത. പക്ഷെ ആത്യന്തികമായി ഇത് അവിദ്യാകൃതമാണ്. അനാദി അനന്തമായിരിക്കുന്നത് കൊണ്ട് ഇത് സത്യമാകണ്ടേ എന്ന് ചോദിച്ചു. അനാദി അനന്തമാകുന്നതുകൊണ്ട് സത്യമല്ല, കാരണം ഇത് അവിദ്യാകൃതമാണ്. അജ്ഞാനകൃതമാണ്. സംസാര ആത്മനി ക്രിയാകാരക ഫല അധ്യാരോപ ലക്ഷണം. ഇതെന്താണ്? അതെന്താ അങ്ങനെ പറയുന്നു? അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ ക്രിയാകാരക ഫല അധ്യാരോപമാണ് എല്ലാം ആരോപിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിൽ, താനെന്ന് വെച്ചാൽ ഇവിടെ പരമാത്മാവിൽ, പരമാത്മാവിൽ ആരോപിതമാണിത് എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാ സത്യം, ഇതതുപോലെ സത്യമല്ല. പരമാത്മാ മാറ്റമില്ലാതിരിക്കുന്നു. ഇത് ബീജാങ്കുരത്തെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ സത്യമാകും? സത്യമല്ല എന്ന് പറഞ്ഞാൽ അതാണ് കല്പിതമെന്ന് പറയുന്നത്. പരമാത്മാ സത്യമായി തന്നെ നിലനിൽക്കുന്നു, മാറ്റം കൂടാതെ നിലനിൽക്കുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ പരമാത്മാവിൽ ബീജാങ്കുരത്തെ പോലെ രാത്രിയും പകലും പോലെ, നിദ്രയും ജാഗ്രതയും പോലെ. അത് ജീവന്റെ അനുഭവമാണ്, നിദ്രയും ജാഗ്രത. നിദ്രയിൽ ഇതെല്ലാം വ്യാകൃതം, ഒന്നും പ്രകടമാകുന്നില്ല. അതെന്ന് പറയും, ഒന്നും അറിയുന്നില്ല, അവ്യാകൃതം. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ജാഗ്രതത്തിലേക്ക് വരുന്നു. അപ്പോൾ വ്യാകൃതമായി ഇതെവിടെ നടക്കുന്നു? തുര്യനിൽ നടക്കുന്നു, പരമാത്മാവിൽ നടക്കുന്നു. ഇനി ജാഗ്രതയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ആ നിദ്രയിലേക്ക് തന്നെ പോകുന്നു. എവിടെ നിന്നാണ് പോകുന്നത്? ജാഗ്രതയിൽ നിന്ന് പോകുന്നു. അപ്പോൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തി കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതയിൽ നിന്ന് വീണ്ടും സുഷുപ്തിയിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ജാഗ്രതത്തിനെയും കാരണമെന്ന് പറയാം. രണ്ടിടത്തും ഒരേ വ്യക്തിയാണ്. വീണ്ടും അവിടെ നിന്ന് ജാഗ്രതയിൽ വീണ്ടും സുഷുപ്തി, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാദ്യം പറയാൻ പ്രയാസം? ഇതെന്ന് തുടങ്ങി അതും പറയാൻ കഴിയത്തില്ല. അതനാദിയാണ്. അവിടെ മനസ്സിലാവും എന്താണ്? ആ ജാഗ്രതയിൽ ക്രിയാകാരക ഫലങ്ങൾ എല്ലാം തന്നെ ആരോപിച്ചിരിക്കുന്നു. ആരോപിക്കുന്നെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് വാസ്തവമായിരുന്നെങ്കിൽ തന്നിൽ നിന്ന് ഇത് മാറാൻ പാടില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇത് തന്നിൽ നിന്ന് മാറിപ്പോകുന്നു. സദാ ഇത് ബോധത്തെ നിലനിൽക്കുന്നില്ല, മാറിപ്പോകുന്നു. ഈ ക്രിയാകാരക ഫലങ്ങളെല്ലാം ഉണ്ടെന്നോ ഇല്ലെന്നോ എല്ലാം പറയുന്നത് കേവലം ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, കേവലം അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ അറിവിൽ ഇത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു അവിദ്യയാ അവിദ്യാകൃത. അവിദ്യ ജ്ഞാനം ആരുടെ? ഇത് കാണുന്നവന്റെ അവിദ്യ, വേറെ ആരുടെ? ആരാണോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ അവിദ്യയാണ്. കാരണം കാണുന്നവനാണ്. ഈ കാണുന്ന ആരാ? കാണുന്നത് തന്നെയാണ് ചൈതന്യം, ബോധം, അറിവ്. അതാണല്ലോ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഈ ക്രിയാകാരക ഫലം എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് മറഞ്ഞു പോകുന്നു, പ്രകടമാകുന്നു, മറയുന്നു, പ്രകടമാകുന്നു. സ്ഥായി അല്ലാത്തതുകൊണ്ട് പറയുന്നു അത് അവിദ്യാകൃതമാണ്, അജ്ഞാനകൃതമാണ്. ആരോപിതമായതെല്ലാം അജ്ഞാനകൃതമാണ്. ഈ സ്ഥായി അല്ലെങ്കിൽ ഇത് ഇല്ലാത്തതാണെന്നാണ്, ഇല്ലാത്തതാണെങ്കിൽ ഇത് ആരോപിതമാണ്. അത് അനാദിഹി, അനാദിയായിരിക്കുന്നു. തുടക്കം അറിയത്തില്ല, അനന്ത എന്ന് അവസാനിക്കുന്നു അറിയത്തില്ല. ഈ അറിവിൽ ഇതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനർത്ഥ, ഈ അറിവ് ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിരുന്ന ആ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നു, എല്ലാ ജീവന്മാരും. പക്ഷെ സ്വതന്ത്രമാകാൻ പറ്റുന്നില്ല, ഇത് പെട്ടുപോകും. അതുകൊണ്ട് ഇത് അനർത്ഥമായി. ഇതി എന്നുള്ളത് കൊണ്ട് ഏതസ്മാത് വിരക്തസ്യ. അപ്പോൾ ചിലർക്ക് ഇതിനോട്, ഇതിനോട് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് വിരക്തി ഉണ്ടാവും, ഇതിനോട് താല്പര്യമില്ലായ്മ വരുന്നു. ഈ അനാദി അനന്തമായിരിക്കുന്ന ഈ ജീവപ്രവാഹത്തിനൊപ്പം പോകാൻ താല്പര്യമില്ലാതെ വരുന്നു. അതാണ് വിരക്തി എന്ന് പറയുന്നത്. അവിദ്യാനുവൃത്തയെ, അപ്പോൾ അയാൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടിത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യാകൃത അവ്യാകൃത ഭാവത്തിൽ ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു, മാനാഭാവം, അഭിമാനം, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ ആ താല്പര്യമില്ലാതെയാണ് ഇത് ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹം. ഇതിങ്ങനെ പോകുന്നതിനുള്ള താല്പര്യമില്ലായ്മ, അതാണ് വിരക്തി. അപ്പോൾ അതിൻ്റെ മൂലകാരണവും കണ്ടുപിടിക്കുന്നു. അവിദ്യ എന്താ? ഈ അറിവിൽ പരമാർത്ഥത്തിൽ ഇതില്ല. ഇല്ലെങ്കിലും ഇതിനോട് താതാന്യപ്പെടുന്നു. അതാണ് അവിദ്യ, അറിവില്ലായ്മ. അപ്പോൾ അറിവില്ലായ്മ ഇല്ലാതായ ഇതെല്ലാം ഇല്ലാതാവും. ഇതിനോട് താതാത്മ്യത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതും ഇല്ലാതാവും, ഈ സംസാരം ഇല്ലാതാവും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? തദ്വിപരീത, ഈ അവിദ്യയ്ക്ക് നേരെ വിപരീതമായിരിക്കുന്നു. ഇരട്ടിന് നേരെ വിപരീതമായിരിക്കുന്ന വെളിച്ചം പോലെ ഈ അവിദ്യയ്ക്ക് വിപരീതമായിരിക്കുന്ന ബ്രഹ്മവിദ്യ പ്രതിപത്തി അർത്ഥം, അതാണ് ബ്രഹ്മവിദ്യ. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ഉപനിഷത്ത് ആരംഭിത, അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പുള്ള പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് രണ്ട് അധ്യായങ്ങളിൽ ശ്രുതിയുടെ ക്രമം അനുസരിച്ച്, വേദത്തിൻ്റെ ക്രമം അനുസരിച്ച് ശതപഥ ബ്രാഹ്മണത്തിൽ ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളിലും കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ അനുഷ്ഠാന രീതികളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നും വിദ്യ ചർച്ച ചെയ്യുന്നില്ല, ആത്മവിദ്യ ചർച്ച ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഭാഷ്യകാരം വ്യാഖ്യാനിക്കാൻ പോകുന്നിടത്തും അത് പറയുന്നില്ല, ഉപാസനയാണ്. അതിനുശേഷം വരുന്ന ഉപനിഷത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഈ സംസാര നിവൃത്തിക്ക് ഉതകുന്ന ഉപനിഷത്തെല്ലാം അടുത്ത് ചർച്ച ചെയ്യുന്നു. ഉഷാവ അശ്വസ്യ, അതും ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന ഉപാസനയാണ്. അത് സംസാര അന്തർഗതമാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ വ്യാഖ്യാനിച്ചു? ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ല. ഭാഷകാരൻ തന്നെ പറയുന്നു, എന്നാലും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം വേദം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, എല്ലാം സ്വർഗം പോലെയുള്ള ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് കർമ്മത്തോട് ചേർന്ന ഉപാസന പറയുന്നു, സ്വതന്ത്രമായ ഉപാസനയെക്കുറിച്ച് പറയുന്നു. കർമ്മത്തോട് ചേർന്ന ഉപാസന ഇനി സ്വതന്ത്ര ഉപാസന, ഈ സ്വതന്ത്ര ഉപാസന പോലും സംസാര ഫലത്തെ കൊടുക്കുന്നുള്ളൂ, മോക്ഷത്തെ കൊടുക്കുന്നില്ല. അതിന് ഉപനിഷത് ജ്ഞാനം തന്നെ വേണം. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ ഉപാസന ഇവിടെ വ്യാഖ്യാനിക്കുന്നതെന്നാണ്. പക്ഷെ അത് ഉപനിഷത്തല്ല, ഉപനിഷത്ത് അത് കഴിഞ്ഞു വരുന്നതാണ്. ബ്രഹ്മവ ഇദമഗ്രഹാസി എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഭാഗം മൂലം ഇവിടെ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ഉപാസനയുടെ ഫലവും സംസാരമാണ്. കാരണം ഉപാസന കൊണ്ട് ഇതിൽ നിന്ന് മോചിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതും ആത്യന്തികമായി സംസാരഫലത്തെ കൊടുക്കത്തുള്ളൂ. അദ്വൈതത്തിന്റെ ഭാവന ചെയ്താൽ, ധ്യാനിച്ച എന്തെങ്കിലും കാമനയോടുകൂടി അതിൻ്റെയും ഫലം സംസാരം തന്നെ. ബ്രഹ്മാത്മേകത്വ ജ്ഞാനം അതൊന്നുകൊണ്ട് മാത്രമേ മുക്തി സാധ്യമാകൂ, മറ്റൊരു തരത്തിലുള്ള ഉപാസന കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ബ്രഹ്മവിദ്യാപ്രതിപത്യർത്ഥം ഈ അവിവേകത്തെ നശിപ്പിക്കുന്ന ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉപനിഷത്ത്. ഈ സന്ദർഭത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് എന്താണ്? ബീജാങ്കുരവത് അനാദിരനന്ത പ്രപഞ്ചം. ബീജാങ്കുരത്തെ പോലെ അനാദിയായും അനന്തമായും ഇരിക്കുന്നു. അനാദി എന്ന് പറഞ്ഞാൽ അതിന് ആദിയില്ല, അനന്തം എന്ന് പറഞ്ഞാൽ അതിന് അവസാനമില്ല. അനാദിയും അനന്തവുമായിരിക്കുന്ന ഒന്ന് എങ്ങനെ മിഥ്യയാകും? അനന്തം എന്ന് വെച്ചാൽ നശിക്കാത്തതെന്നല്ലേ. നശിക്കാത്ത എങ്ങനെ മിഥ്യയാകും? അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയല്ല, സത്യമാണ് എന്നിതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാഷ്യകാരൻ. എന്ത് ഒന്നാണോ ഭാഷ്യകാരൻ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാതെ പ്രപഞ്ചത്തെ അനാദി അനന്തം എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യമാണ് പ്രപഞ്ചം. ഇത് അദ്വൈതത്തെ വിമർശിക്കുന്നവരല്ല, അദ്വൈതം പഠിച്ച് തലതിരിഞ്ഞ ആൾക്കാർ. അങ്ങനെയുണ്ട്, ഒത്തിരിയുണ്ട് തലതിരിഞ്ഞു പോയവരുണ്ട്. അനാദി അനന്തമായതുകൊണ്ട് സത്യമാണ്, പ്രപഞ്ച സത്യമാണെന്നും പറയുന്നുണ്ട് ശങ്കരാചാര്യർ. അത് എന്ത് യുക്തി അനുസരിച്ചാണ് പറയുന്നത്? സത്തിൽ നിലനിൽക്കുന്നതല്ല സത്യം. സത്യം നിലനിൽക്കുന്ന ഒന്ന് സത്യം നിന്ന് അന്യമല്ല, ആ രീതിയിൽ പ്രപഞ്ച സത്യം തന്നെ. പ്രപഞ്ചം മിഥ്യയെന്നും പറയുന്നുണ്ട്. അത് എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും ശരി, അനാദിയായി അനുഭവപ്പെട്ടാലും ശരി, അത് അനന്തമായി അനുഭവപ്പെട്ടാലും ശരി, ഈ സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചം, സത്തിൽ നിന്ന് അന്യമായൊരു പ്രപഞ്ചം എങ്ങനെ? വിഷയഭാവത്തിൽ ഒരു ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, നാമരൂപാത്മകമായി അന്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അങ്ങനെ ഒരു പ്രപഞ്ചമില്ല, അതാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മവേദം സർവം, ആത്മീയവേദം സർവം, സർവവും ആത്മാവ് തന്നെ, സർവവും ബ്രഹ്മം തന്നെ, ആ രീതിയിൽ അവിടെ ഇത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം എന്ന് വേർതിരിക്കാൻ വയ്യ. വേർതിരിച്ചാൽ ദ്വൈതമായി. അദ്വൈതത്തിൽ അങ്ങനെ വേർതിരിവില്ല, വേർതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇതം സർവം ആത്മീയവ എന്നാ പറയും, ഇതെല്ലാം ആത്മാവ് തന്നെ. പിന്നെ എങ്ങനെ വേർതിരിക്കുന്നു? പിന്നെ എന്തിന് ഇതം സർവമെന്ന് പറഞ്ഞു? അത് ഇതം സർവമെന്ന് പ്രപഞ്ചത്തെ അന്യമായി, തന്നിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവനോട് പറയുകയാണ്. എന്തുകൊണ്ടങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്. അവന് ഞാൻ ഉപദേശിക്കുന്നത് എന്താണ്? അജ്ഞാനം ആത്മീയവേദം സർവീതല്ല, ആത്മാവാണ്. ആത്മാവേദം സർവം എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രപഞ്ചം സത്താണ്, പരമാർത്ഥമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും എന്തു പറയും? ശങ്കരാചാര്യ പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താ സത്യം, എന്താ പ്രപഞ്ചം, ഇത് വേർതിരിച്ചറിയുന്നു. എന്താണോ തന്റെ അനുഭവത്തിന്, അറിവിന് വിഷയമായിരിക്കുന്നത്, അത് സർവവും പ്രപഞ്ചം തന്നെ. അതിന്റെ ചുരുക്കപ്പേരാണ് നാമരൂപം. കാരണം അതിനെ ഗ്രഹിക്കുന്നതിന്, ജീവൻ ഗ്രഹിക്കുന്നതിനുള്ള മുഖ്യമായ രണ്ട് ഉപായങ്ങളാണ് ശബ്ദവും അതിന്റെ ആകൃതി. പ്രപഞ്ചത്തിൽ ആകൃതി എന്ന് പറയുമ്പോൾ അതിന്റെ ധനമാനങ്ങളെല്ലാം ഉൾപ്പെടും. അങ്ങനെ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ആ പ്രപഞ്ചത്തെ തന്റെ അറിവിന് വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ജീവൻ തന്നിൽ നിന്ന് അതിനെ അന്യമായി കാണും. ശരി, തന്നിൽ നിന്ന് അന്യമായി കണ്ടാൽ എന്താ ദോഷം വരുന്നത്? വാസ്തവത്തിൽ അസ്തിത്വം അല്ലെങ്കിൽ ഉണ്മ എന്ന് പറയുന്നത് തന്നിലാണ്. അത് താൻ തന്നെയാണ്. അതിനെ തന്റെ ദൃശ്യത്തിൽ ആരോപിക്കും, തന്റെ അസ്തിത്വത്തെ ഈ കാണുന്നതിൽ ആരോപിക്കും. ഇത് സത്താണോ എന്ന് ഇങ്ങനെ, ഇതാണ് അവിദ്യ അല്ലെങ്കിൽ അവിദ്യയുടെ കാര്യം. രണ്ടു തരത്തിലും പറയും. തന്റെ തന്നെ സ്വരൂപഭൂതമായിരിക്കുന്ന ആ ഉണ്മയെ, സത്തയെ തന്റെ ദൃശ്യത്തിൽ ആരോപിക്കുന്നു. എന്നിട്ടെന്ത് പറയുന്നു? ഇത് സത്താണ്. ഈ അനുഭവം, ഈ പ്രപഞ്ച താതാത്മ്യം സത്തയും പ്രപഞ്ചത്തെയും ഒന്നാക്കുക, അതേസമയം ആ സത്തയെ, പ്രപഞ്ചത്തെ സത്തയിൽ നിന്ന് അന്യമാക്കുക, ഇത് ചെയ്യുക, ഇതാണ് അജ്ഞാന കാര്യം എന്ന് പറയുന്നത്. ആ സത്ത താനാണ് എങ്കിൽ സത്തയിൽ നിന്ന് അന്യമായി ഇവിടെ ഇല്ല മറ്റൊന്ന്. ഇത് സത്തെന്നറിയുന്നത് തന്നെ തന്നെ അറിയുന്നു. തന്റെ സത്തയാണ് ഇതിലെല്ലാം പ്രകാശിക്കുന്നത് എന്നുള്ള വിവേകത്തുണ്ടായിക്കൊടുക്കുകയാണ്. ഇപ്പോ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചത്തെ മിഥ്യയെന്ന് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വേർതിരിവ്, ആ വേർതിരിവില്ലാത്തതുകൊണ്ടാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ്? അനാദി അനന്ത, ഇത് അനാദിയും അനന്തവും ആയതുകൊണ്ട് ഇത് സത്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സത്യമാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ സത്ത എന്താണ് എന്ന് മനസ്സിലാകുന്നു. പ്രപഞ്ചത്തിൽ വരുന്ന ആ സദ്ഭാവം അത് മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മവിദ്യാ പ്രതിപത്തി അർത്ഥം, ആ ബ്രഹ്മവിദ്യാ പ്രതിപത്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആ ബോധത്തിന് വേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുന്നു. അസ്യത്തു അശ്വമേധ കർമ്മ സംബന്ധന വിജ്ഞാനസ്യ പ്രയോജനം പറയുന്നു. ഇവിടെ വിശേഷിച്ച് പറയുന്ന ഈ അശ്വമേധ കർമ്മ സംബന്ധിയായ വിജ്ഞാനം, ഉപാസന, ഇത് അശ്വമേധം എന്ന് പറയുന്ന കർമ്മം വൈദിക കർമ്മത്തോട് ബന്ധമുള്ളതാണ്. ബന്ധം ഇത്രയേ ഉള്ളൂ, അശ്വമേധത്തിൽ ഉപയോഗിക്കുന്ന അശ്വത്തെ സംബന്ധിച്ചാണ് ഇവിടുത്തെ ഉപാസന, അത്രയേ ഉള്ളൂ ബന്ധം. ആ വിജ്ഞാനം ഉപാസന്റെ പ്രയോജനം എന്താണ്? ഏഷാം അശ്വമേധേ നാധികാര, ആർക്കാണോ അശ്വമേധത്തിൽ അധികാരമില്ലാതിരിക്കുന്നത്. അശ്വമേധത്തിൽ അധികാരം അന്നത്തെ വൈദിക നിയമം അനുസരിച്ച് ത്രൈവർണികർക്ക് അധികാരം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ മൂന്ന് കൂട്ടർക്ക്. അതിൽ അശ്വമേധത്തിൽ ബ്രാഹ്മണന് അധികാരമില്ല, ക്ഷത്രിയനും വൈശ്യനുമാണ്. ധികാരം അവർക്ക് ബഹുത്വത്തെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നു രണ്ടു കൂട്ടരിൽ അവർക്ക് ബഹുവിനത്തിൽ. അസ്മാദേവ വിജ്ഞാന തദ്ഫലപ്രാപ്തി. അപ്പൊ ക്ഷത്രിയൻ ദിഗ്വിജയം നടത്തി ധനമെല്ലാം സമ്പാദിച്ചു കൊണ്ടുവന്നു, ആ ധനം മുഴുവൻ വ്യയം ചെയ്ത് ചെയ്യുന്ന അശ്വമേധം, അതിന്റെ ഫലം ഇതൊന്നും ചെയ്യാതിരിക്കെ ഇരുന്ന് കേവലം ഭാവന ചെയ്യുന്നവന് കിട്ടും. തേഷാം അസ്മാദേവ വിജ്ഞാന, ഈ ഉപാസന കൊണ്ട് തന്നെ തദ്ഫലപ്രാപ്തി, ആ ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ കിട്ടുന്നു. വിദ്യയാവ കർമ്മണാവാ, ഫലത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രുതി തന്നെ പറയുന്നു വിദ്യ കൊണ്ടുമാകാം കർമ്മം കൊണ്ടുമാകാം. വിദ്യ എന്ന് പറഞ്ഞ ഉപാസം, ഈ ഫലപ്രാപ്തി രണ്ടു തരത്തിലും ആഹിരണ്യഗർഭപ്രാപ്തി. പ്രാണോപാസനയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയുന്നു തദ് ഹേ തദ് ലോകജിദേവ, ഈ പ്രാണോപാസന ലോകജിത് പരലോകത്ത് നൽകുന്നതാണ്, ഹിരണ്യഗർഭ ലോകത്ത് നൽകുന്നതാണ്, ഇങ്ങനെയെല്ലാം പറയുന്നു. നിത്യവും ആദിശ്രുതിഭ്യ. അതുകൊണ്ട് ഇവിടെ അശ്വമേധ ഉപാസനയെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് വേണ്ടിയാണ് മുഖ്യമായും എന്നാണ് പറയുന്നത്. കർമ്മവിഷയത്വമേവ വിജ്ഞാനസ്ഥിതി ചെയ്ത്, പക്ഷെ ഇവിടെ പറഞ്ഞുള്ളതിന് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭർതൃപ്രപഞ്ചനും മറ്റും. പക്ഷെ അവർ ആ ഭാഷയത്തിലുള്ള സിദ്ധാന്തങ്ങളെ ആയിരിക്കും ഇവിടെ കൂടുതലും ഭാഷകാരൻ പൂർവപക്ഷമായി എടുത്തിരിക്കുന്നത്. സാധാരണ വൈദികമായ ഉപാസനകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, അത് ഏതെങ്കിലും കർമ്മത്തോട് ചേർന്ന് കർമ്മഭാഗമായി. കർമ്മം എന്ന് പറയുന്നത് കുറച്ച് ആയാസമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്തു തീർക്കാനുള്ള. അതിൻ്റെ ഇടയ്ക്കൊരു ഉപാസന എന്ന് പറയുന്ന ഒരു റെസ്റ്റാണ്, പ്രത്യേകിച്ച് പുറമേ ഒന്നും ചെയ്യണ്ട, വെറുതെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്താണ്. അതുപോലെ റെസ്റ്റ് റെസ്റ്റ് പോലെ. അപ്പോൾ കർമ്മ ഉപാസന ഇടകലർന്നു വരും, ചെറുത്ത് തത്വജ്ഞാന ഉപാസന ഇടകലർന്നു വരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ഉപാസനയും ഇതൊരു സാങ്കേതികമായ ഒരു വാദമാണ്. കർമ്മ വിഷയം എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ ഭാഗമാണ് എന്നാണ്. ഉപാസന കർമ്മങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ചർച്ചയുണ്ട്, അത് കർത്തൃത്വമാണോ പൂർവമീമാംസ, അതോ അത് ഫലാർത്ഥമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരും. അപൂർവാർത്ഥമാണോ ഒരു മുഖ്യ കർമ്മം, അതിന്റെ അംഗങ്ങളായിട്ട് പല കർമ്മങ്ങൾ, ദർശമാസയാകും അതിന്റെ അംഗങ്ങളായിട്ട് പ്രയാജാദികൾ, ഇങ്ങനെ വരുമ്പോൾ ഇത് കടത്തൂർത്ഥമാണോ അപൂർവാർത്ഥമാണോ, ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നിട്ട് അതിനൊക്കെ ഓരോ സിദ്ധാന്തങ്ങൾ മീമാംസകർ തീരുമാനിക്കും. അതുപോലെ ഒരു ഇതാണ് ഈ ഉപാസന, കർമ്മത്തിന് വേണ്ടിയാണോ അതോ ഫലത്തിന് വേണ്ടിയാണോ. കർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്വമേധ കർമ്മത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കണം. ഫലത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ ഇത് അനുഷ്ഠിക്കാം. ഫലം അശ്വമേധത്തിന്റെ ഫലം തന്നെ രണ്ട് പ്രാജാപത്യപ്രാപ്തി. അതുകൊണ്ടിവിടെ ചോദിക്കുകയാണ് കർമ്മ വിഷയത്തിന്റെ വിജ്ഞാന സ്ഥിതിജ് നാ അല്ല യു അശ്വമേധേന യജതി യവൂച ഏനം ഏവം വേദ ഇത് വികല്പശ്രുതൈ. ശ്രുതി തന്നെ പറയുന്നു ആരാണോ അശ്വമേധയാഗം ചെയ്യുന്നത് അവന് കിട്ടുന്ന ഫലം. യവൂച ഏനം ഏവം വേദ, ആരാണോ ഇതിനെ ഉപാസിക്കുന്നത് അവന് വേറെ ഫലം. കർമ്മത്തിന് ഉപാസനയ്ക്കും പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഉപാസനയുടെ ഫലം വേറെയാണ്, ഇത് കർമ്മത്തിന്റെ ഭാഗമല്ല. ഇതെന്താ ഭാഷ്യകാരൻ ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഭാഷ്യകാരൻ എന്നെ വ്യാഖ്യാനിച്ചു? ഇതിനു മുമ്പ് വരുന്ന രണ്ട് അധ്യായങ്ങളെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇത് എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു? അതിന് സമാനം പറയുന്നു. മുമ്പ് വന്ന രണ്ട് അധ്യായങ്ങളും അത് കേവലം കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഇതങ്ങനെയല്ല, കർമ്മം ഇവിടെ വിട്ടുകഴിഞ്ഞു, ശരിക്കും ഉപനിഷത്തിലേക്ക് വന്നില്ല. പക്ഷെ അതിന് മുമ്പ് സ്വതന്ത്രമായ ഒരു ഉപാസനയൊക്കെ ഉണ്ട്, അതുകൂടെ വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചു. ബ്രഹ്മവിദ്യ അല്ല ഇത് എന്നിട്ടും വ്യാഖ്യാനിക്കുന്നു. വിദ്യാപ്രകടനിച്ച അമ്നാനാഥ്, ഇത് വിദ്യാപ്രകടനത്തിൽ ഉപനിഷത്തിന്റെ ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് പഠിച്ചിരിക്കുന്നു. കർമാന്തരിച്ച സമ്പാദന ദർശന, പിന്നെ വിജ്ഞാന തദ്ഫലപ്രാപ്തി അസ്ഥിത്യഭിഗമ്യത പറയുന്നു. മറ്റ് കർമ്മങ്ങളിലും ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് അശ്വമേധത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ചിത്യാഗ്നി വ്യാഖ്യാനത്തിൽ പറയുന്നു, അങ്ങനെ ഒരു കർമ്മം ആട ഉപാസന, അതിന്റെ ഫലം ഇതെല്ലാം മറ്റു സ്ഥലത്തുണ്ട്. ഇവിടെ മാത്രമല്ല, ഇല്ല, വേദം മുഴുവൻ നോക്കണം. പറയുന്നു വിജ്ഞാന തദ്ഫലപ്രാപ്തി അസ്ഥിത്യപഗമ്യത. അതുകൊണ്ട് മനസ്സിലാക്കുക, ഉപാസനം കൊണ്ടും ഫലമുണ്ട്. സർവേശാന്ത കർമ്മണാം പരം കർമാശ്വമേത, എല്ലാ കർമ്മങ്ങളിലും മനസ്സ് ശ്രേഷ്ഠമായ ഉന്നതമായ കർമ്മമാണ് അശ്വമേധം. സമഷ്ടിവ്യഷ്ടി പ്രാപ്തി ഫലത്വ, സമഷ്ടിവ്യഷ്ടി പ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഹിരണ്യഗർഭാവം. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് സമഷ്ടിരൂപത്തിലും വ്യഷ്ടിരൂപത്തിലും ഇരിക്കുകയാണ്. വ്യഷ്ടിരൂപത്തിൽ എങ്ങനെ ഇരിക്കുന്ന ഹിരണ്യഗർഭലോകം, അവിടെ ഒരു ഹിരണ്യഗർഭനായിരിക്കുന്നു. സമഷ്ടിയിൽ എങ്ങനെയാണ്? സർവസൂക്ഷ്മ താതാത്മ്യ ഭാവത്തിലിരിക്കുന്നു. യന്ത്രാരൂഢാനി മായ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഭ്രാമയൻ സർവഭൂതാനി, ഇപ്പൊ സർവസൂക്ഷ്മങ്ങളോടും താതാത്മ്യത്തിയിരിക്കുന്നയാളും ഹിരണ്യഗർഭനാണ്. ഇനി അവിടെ വേറെ ലോകമുണ്ട്, അവിടെ ഹിരണ്യഗർഭനായിരിക്കുന്നയാളും ഹിരണ്യഗർഭനാണ്. രണ്ടുപേരുണ്ട്, ഒന്ന് സമഷ്ടി ഒന്ന് വഷ്ടി. ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നു, അതാണ് ഇതിന്റെ പ്രയോജനം. തസ്യ ചേഹ ബ്രഹ്മവിദ്യ പ്രാരംഭ അമ്നാനം സർവകർമ്മണ സംസാര വിഷയത്ത് പ്രദർശനാർത്ഥം. ഇനി എന്തിന് താനിത് വ്യാഖ്യാനിച്ചു? ഭാഷ്യകാരൻ പറയുന്നു, പറഞ്ഞല്ലോ ഭാഷ്യകാരൻ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? വൈദികന് വേണ്ടി. കർമ്മവും ഉപാസനയിലും ഒക്കെ മുഴുകി കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരോടത് പറയുന്നത് എന്താണോ? തസ്യ ചെയ്ത ബ്രഹ്മവിദ്യ പ്രാരംഭ ആമ്നാനം, ശ്രുതി എന്ന് എന്ത് ചെയ്യുന്നു? അടുത്ത ബ്രഹ്മവിദ്യ തുടങ്ങാൻ പോവുകയാണ്, അതിന്റെ മുമ്പിലായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താനും ഇതിനെ വ്യാഖ്യാനിക്കുന്നു. എന്തിന്? സർവകർമ്മണ സംസാര വിഷയത്വ പ്രദർശനാർത്ഥം. സർവകർമ്മങ്ങളും ഉപാസനകളും ആത്യന്തികമായി സംസാരത്തെ നേടിത്തരുന്നേ ഉള്ളൂ. സംസാര വിഷയത്വ പ്രദർശനാർത്ഥം, സംസാരഫലമാണ് അത് കാണിക്കാൻ വേണ്ടി, അതിനാണ് താൻ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വൈദികരിൽ തന്നെ കർമ്മങ്ങൾ വിടുന്നവർ കാണും, പക്ഷെ അവർ വീണ്ടും ഉപാസനയിൽ പോകും. അവരെയും ബോധിപ്പിക്കണം, ഇതിൻ്റെയും ഫലം സംസാരമാണ്, ഇതിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പം കർമ്മത്തെയും ഉപാസനയും രണ്ടും സംസാരമാകുന്ന ഫലത്തെ ഉണ്ടാകുന്നു, അതുകൊണ്ട് രണ്ടിൽ നിന്നും വിരക്തനാകണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചത്. തഥാ ചതുർശയിഷ്യതി ഫല ഫലം അശ്വനായ മൃത്യുഭാവം. ഇവിടെ പറയും പ്രജാപതിക്ക് വിശപ്പുണ്ടായി, വിശപ്പുണ്ടാവും പ്രജാപതി അതിനെല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങി, ഹിംസയുണ്ടായി. ഇങ്ങനെയൊക്കെ പ്രജാപത്യ സ്ഥാനത്തിന് തന്നെ ഒരുപാട് ദോഷങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സംസാര അന്തർഗതമാണ്, കർമ്മത്തിൽ ഉപാസനയിലും രണ്ടിലും മുക്തിയെ കണ്ടെത്താൻ കഴിയില്ല. അതിനുവേണ്ടിയിട്ടാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നിത്യാന സംസാര വിഷയ ഫലത്തും സംസാര വിഷയ ഫലത്തുമില്ല. ഇവിടെ പൂർവക്ഷി ചോദിക്കുന്നു, ശരി നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, എല്ലാ കർമ്മങ്ങളും സംസാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂർവക്ഷി ചോദിക്കുന്നു, നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലല്ലോ, നാ സംസാര വിഷയഫലത്വം. എന്നാ സംസാര ഫലമൊന്നും ഇല്ലല്ലോ, എന്തുകൊണ്ടില്ല, വേദത്തിൽ പറഞ്ഞിട്ടില്ല. നാ സിദ്ധാന്തം നിഷേധിക്കുന്നു, നാ ഭാഷകാരൻ ഒരു കർമ്മത്തെയും അംഗീകരിക്കേണ്ടായിരുന്നു, നിത്യമോ കാമ്യമോ നൈമിത്തികമോ ഏതായാലും ശരി, കർമ്മത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. സർവകർമ്മ ഫല ഉപസംഹാര ശ്രുതേഹി, അത് ശരിയല്ല. അടുത്ത് തന്നെ സർവകർമ്മ ഫലങ്ങളെയും കുറിച്ച് പറയുന്ന ശ്രുതിയിൽ എല്ലാം കർമ്മഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മോക്ഷത്തെക്കുറിച്ചല്ല. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെക്കുറിച്ച് ശ്രുതി പറയുന്നുണ്ട്. അവിടെയും എന്താണ് പറയുന്നത്, മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങേറ്റം എന്നാ ഹിരണ്യ ഗർഭപ്രാപ്തി വരെ വരും, അത് സംസാരാന്തർഗതമാണ്. പിന്നെ കർമ്മത്തിന്റെ പ്രത്യേകത എന്താണോ, നിത്യമായാലും ശരി നൈമിത്തികമായാലും ശരി കാമ്യമായാലും ശരി, കർമ്മത്തിന്റെ വിശേഷം എന്താണ്, സർവം ഹി പത്നി സംബദ്ധം കർമ്മ, സർവവും ഗൃഹസ്ഥനാണ് കർമ്മങ്ങൾ, ഗൃഹസ്ഥനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. നിത്യാഗ്നിഹോത്ര ആര് ചെയ്യുന്നു, ഗൃഹസ്ഥൻ ചെയ്യുന്നു. പത്നി സംബന്ധമായിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, ഗർഹസ്ഥ്യത്തിലാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ശങ്കരാചാര്യർക്ക് എന്താ വേണ്ടത്, സന്യാസം. ജായാമേസ്യദാവാൻ വൈ കാമഹ ഇതി നിസർഗദേവ സർവകർമ്മണാം കാമ്യത്വം ദർശയിത്വ പറയുന്നു, ബ്രഹ്മചാരി ഗുരുകുലത്തിൽ പോയി അവിടെ ഉപനയനം ചെയ്തു, ഉപാധ്യായനിൽ നിന്ന് വേദം എല്ലാം ഗ്രഹിച്ച് സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്, ജയാമേസ്യാ എനിക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ചെയ്യണം, എനിക്ക് ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തെ സ്വീകരിക്കണം, കാരണം ആ കർമ്മങ്ങൾക്ക് പത്നി സമേതനായാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയെല്ലാം അവൻ ചിന്തിക്കുന്നു. ഏതാവാൻ വൈ കാമഹ ഇത് നിസർഗദേവ സർവകർമ്മണ കാമ്യത്വം ദർശിച്ചു, അതുകൊണ്ട് സർവകർമ്മങ്ങളിലും കാമ്യങ്ങളാണ്. പുത്ര കർമ്മ അപരവിദ്യാന ചായം ലോക പിതൃലോക ദേവലോക ഇത് ഫലം ദർശിച്ചു, ഇഹലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ, പരലോക ഫലങ്ങളുള്ള കർമ്മങ്ങൾ, അതാണ് അയം ലോക പുത്രാദികൾ, അതൊക്കെ ഇവിടെ പിതൃലോകം ദൈവലോകം ത്രി അന്നാത്മകഥാംശ അന്ത്യപുര അതൊക്കെ ഇനി വരുന്ന ഭാഗങ്ങളാണ് ബുദ്ധരാണിത്തിൽ, അവിടെ ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ത്രയംബ ഇതം നാമരൂപകർമ്മ എല്ലാം ഈ നാമരൂപകർമ്മങ്ങളിൽ അന്തർഭവിക്കുന്നതാണ്. ഇത് സ്വകർമ്മണം ഫലം വ്യാകൃതം സംസാരയുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, സർവകർമ്മണാം ഫലം, സർവകർമ്മങ്ങളുടെയും ഫലം എന്ന് പറയുന്നത് ഈ വ്യാകൃതമായ സംസാരമാണ്. അവ്യാകൃതത്തിൽ നിന്നും വ്യാകൃതമായിരിക്കുന്ന ഈ സംസാരമാണ് കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതമേവത്രയും പ്രാഗുത്പത്തേഹി തർഹി അവ്യാകൃതമാസി, ഇതെല്ലാം ഉത്പത്തിക്കുന്നു അവ്യാകൃതമായിരുന്നു, ഇതൊന്നും സുഷുപ്തിയിലില്ലല്ലോ. തദൈവ പിന സർവപ്രാണി കർമ്മവശാ വ്യാക്രിയതേ ബീജാദേവ വൃക്ഷ അത് പറയുന്നു. ഇത് തന്നെ എങ്ങനെയാണ് ഒരു ബീജത്തിൽ നിന്ന് വൃക്ഷം പ്രകടമായി വരുന്ന, അതുപോലെ അതാത് പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് ഈ സംസാരം പ്രകടമായി വരുന്നു. സ്വയം വ്യാകൃത അവ്യാകൃത രൂപ സംസാരോ അവിദ്യാഭിഷേക, വ്യാകൃത അവ്യാകൃത രൂപത്തിലുള്ള ഈ സംസാരം, ഇത് ചിലപ്പോൾ വിലയിച്ചിരിക്കുന്നു, ചിലപ്പോൾ ഇത് പ്രകടമാകും. ചിലപ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്നു, ചിലപ്പോൾ ഉണരുന്നു, ഇത് അവസാനിക്കുന്നില്ലല്ലോ, അവസാനിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും സംസാരം തന്നെ, ജ്ഞാനം ഉണ്ടാകുന്നതുവരെ ഇത് രണ്ടും സംസാരം തന്നെ, ഉറക്കവും സംസാരം തന്നെ, ഉണർവും സംസാരം തന്നെ. കാരണം ഉറക്കത്തിൽ പരമാത്മപ്രാപ്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ തനിക്കതുകൊണ്ട് വിശേഷതയൊന്നുമില്ല, ഉണർന്നു വരുമ്പോൾ താൻ വീണ്ടും ജീവാത്മാവ് തന്നെ, വീണ്ടും താൻ സംസാരിയാണ്. അപ്പോൾ ഉറങ്ങിയിട്ട് എന്താ കാര്യം? അത് പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പരമാത്മാവ് ഇപ്പോഴും അതാണ്, ഉണർന്നിരിക്കുമ്പോഴും അത് തന്നെ, അതിന് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പരമാർത്ഥത്തിൽ എന്താണ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദം ഈ ജാഗ്രതത്തിനുമില്ല, സുഷുപ്തിയിലുമില്ല, ഒരിടത്തുമില്ല. പക്ഷേ സംസാരം ഇങ്ങനെ വ്യാകൃത അവ്യാകൃത രൂപത്തിൽ തുടരുന്നു. അതിന് മറം വരുന്നെന്ന് പറയുന്ന വിദ്യ, അതുണ്ടാവുന്നില്ല. സ്വയം വ്യാകൃത അവ്യാകൃത രൂപ സംസാരം അവിദ്യാവിഷയ ക്രിയാകാരക ഫലാത്മക, അത് ഈ വ്യാകൃത രൂപത്തിൽ വരുമ്പോൾ ക്രിയാകാരകം ഫലം ഈ രൂപത്തിലാകുന്നു. തയ ആത്മരൂപത്വേന അധ്യാപരൂപത്വേന വിദ്യയേവ മൂർത്ത അമൂർത്ത തദ്വാസനാത്മകോ അവിദ്യയേവ. ഇതെന്താണ്? അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്ന ഈ സംസാരം, അവിദ്യ കൊണ്ടാണ് തന്നിൽ ആരോപിതമായിരിക്കുന്നത്. ആത്മരൂപത്വന അധ്യാരോപിത എന്ന് പറയുന്നു. ക്രിയാകാരക ഫലാത്മകതയ ആത്മരൂപത്വന അധ്യാരോപിത, തന്നെ തന്നെ ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ അനാദി അനന്തമായിരിക്കുന്ന സൃഷ്ടി ആത്മാവിൽ ആരോപിതമാണ്, അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഇതും ചിലർ തെറ്റിദ്ധരിക്കും ഇവിടെ. അനാദി അനന്തമായിരിക്കുന്ന ഈ സൃഷ്ടി എന്തായാലും താൻ സൃഷ്ടിച്ചാലല്ലോ, തനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സാപ്യ അചിന്ത്യരചനാരൂപസ്യ ബ്രഹ്മസൂത്രം നമ്മൾ ചർച്ച ചെയ്ത് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ വയ്യാത്ത ഈ സൃഷ്ടിയെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതിന് എന്ത് ചെയ്യുന്നു? അധ്യാരോപിതമായി, തന്നെ അധ്യാരോപിതമായി ഈ ജീവൻ, താൻ ഈ സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരുന്നവൻ ഇതിനോടങ്ങ് താതാമ്യപ്പെട്ടു അവന്റെ അറിവുകൊണ്ട്. ഈശ്വരൻ സൃഷ്ടിച്ച സത്യമായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ താൻ താതാമ്യപ്പെട്ടേ ഉള്ളൂ. അത്രേ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. ഉള്ള സൃഷ്ടി സത്യമാണ്, അതിലുള്ള ജീവന്റെ താതാമ്യമാണ് മിഥ്യ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയും ധരിക്കുന്നുണ്ട്. അവിദ്യ കൊണ്ട് താതാമ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് താൻ അതാണ്, അതെല്ലാം തൻ്റെതാണ് എന്നിങ്ങനെ കരുതി. ഇവിടെ മാത്രമേ മിഥ്യാത്വം ഉള്ളൂ, പ്രപഞ്ച സത്യമാണ്. ഭ്രമം തന്നിൽ വന്നേ ഉള്ളൂ, അതുകൊണ്ട് വസ്തുവിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ അവർ പറയും. രജ്ജുവിന് സർപ്പമാണെന്ന് തനിക്ക് തോന്നി, അതുകൊണ്ട് രജ്ജുവിൽ മാറ്റം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ പ്രപഞ്ചം താനാണെന്നും തൻ്റെതാണെന്നും തോന്നി, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്താ മാറ്റം? പ്രപഞ്ചം അങ്ങനെ തന്നെ. അപ്പൊ ആ താതാത്മ്യം വിട്ടാൽ മതി, പ്രപഞ്ചം സത്യമായിരിക്കും, അത് നിലനിൽക്കും, അത് മിഥ്യയാകത്തില്ല. അതുകൊണ്ടാണ് അതിന് അനാദി അനന്തം എന്ന് പറഞ്ഞത് എന്നെല്ലാം പറയും. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ തത്വം മനസ്സിലാക്കത്തുണ്ടാണ്. പ്രപഞ്ചം സത്താണെന്ന് പറയുന്നത് അദ്വൈതത്തിനെതിരല്ല. പ്രപഞ്ചത്തിലൂടെ താൻ താതാന്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നു അദ്വൈതം തന്നെ. പക്ഷെ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്ത എന്താണ്? അതാണ് മുഖ്യം. അത് നമ്മളീ കരുതുന്നത് പോലെ പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്നത് പോലെ അത് പ്രപഞ്ചത്തിൻ്റെതാണോ, പ്രപഞ്ചത്തിന് സ്വതന്ത്രമായി കിട്ടിയ ഒരു സത്തയാണോ, അവിടെ മാത്രമേ അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രപഞ്ച സത്ത എന്ന് പറയുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ആ സത്ത? ഈ ആത്മസ്വരൂപത്തെ വിട്ട് പ്രപഞ്ചത്തിന് സ്വന്തമായി പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒന്നാണോ അത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്വൈതമായി, താൻ സത്താണ്, പ്രപഞ്ചവും സത്താണ്. ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം സംബന്ധിച്ചത്. ഈശ്വരൻ എന്താണ്? അത് സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവിനാൽ സൃഷ്ടമാണ്. അപ്പൊ ജീവനോ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യം. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിയിൽ അനുപ്രവേശിച്ച ജീവനായി ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഭേദമില്ല, രണ്ടും ഒന്ന് തന്നെ. ആ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് ഈ ഉപാധി പ്രവേശിച്ചത് കൊണ്ട് അത് അല്പജ്ഞനായിപ്പോയിന്നേ ഉള്ളൂ, അത് അജ്ഞനായിന്നേ ഉള്ളൂ. പക്ഷെ ഈ പ്രപഞ്ചസത്ത, പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന സത്ത, ആ സൃഷ്ടികർത്താവിന്റെ തന്നെയാണ് സത്ത. അന്യമായൊരു സത്തയില്ല. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ പ്രപഞ്ചം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള സംശയത്തിന് പരിഹാരമാണ്. എന്തുകൊണ്ട് അത് സത്യമെന്ന് പറയുന്നു, എന്തുകൊണ്ട് മിഥ്യയെന്ന് പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഈശ്വര സൃഷ്ടമാണ്, അനാദിയാണ്, അനന്തമാണ്. പക്ഷേ അത് ആ സൃഷ്ടികർത്താവിൽ നിന്നും അന്യമല്ല. ജീവനത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ തത്വത്തെ ജീവൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്തയിൽ നിന്ന് പ്രപഞ്ചം അന്നമല്ല, അന്യമല്ല. ഒരാൾ പറയുന്നു പ്രപഞ്ചം അന്യമാണ്, സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിദ്യ അധ്യാരോപിത, അത് അവിദ്യ കൊണ്ട് ആരോപിക്കുന്നതാണ്, അങ്ങനെ കൽപ്പിക്കുന്നതാണ്. അനന്യമായിരിക്കുന്നതിന് അന്യമെന്ന് കൽപ്പിക്കുന്നു. ഇതാണ് അവിദ്യ, ജീവൻ കൽപ്പിക്കുന്നത്. ശരീരത്ത് പറയും ഇതെല്ലാം താൻ തന്നെ സൃഷ്ടിച്ചതാണെന്ന് പറയും. അദ്വൈതം ഒരു ഈശ്വരനുമില്ല, ഇതെല്ലാം സൃഷ്ടിച്ച താൻ തന്നെ. അങ്ങനെ പറയുന്നിടത്തും തെറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ നിഷേധിച്ചിട്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ തത്വത്തെ മാത്രം എടുക്കുകയാണ്. അവിടെ താൻ എന്ന് പറഞ്ഞാൽ ആ തത്വത്തെ പറയുകയാണ്. അപ്പൊ ആ തത്വത്തിൽ പ്രതീതമായതാണ് ഇതെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. താൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെയായി മനസ്സിലാവും. ചിലടത്ത് പറയാൻ അങ്ങനെയല്ല, ഇത് ഈശ്വരനാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? ഇവിടെ താനെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ തത്വമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല, തന്നെ ജീവഭാവത്തിലേക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പരിച്ഛിന്നനായിരിക്കുന്ന അല്പജ്ഞനായിരിക്കുന്ന ജീവഭാവത്തിലെ എനിക്ക് എന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് പറയുന്നത് എന്താണത്? പരമാത്മാവാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. ഇത് രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരി, ഒരു തത്വത്തിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തത്വം അവിദ്യ നിർമുക്തമായി ഇരിക്കുന്നു, അവിദ്യ ബദ്ധമായി ഇരിക്കുന്നു. അവിദ്യ ബദ്ധമായിരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് എന്ത്? അവിദ്യ ഏവ ആരോപിത, അവിദ്യ കൊണ്ട് ആരോപിച്ചതാണ്. മൂർത്താമൂർത്ത തദ്വാസനാത്മകോ, മൂർത്താമൂർത്ത രൂപത്തിൽ അതിന്റെ വാസനാരൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ, സ്ഥൂല സൂക്ഷ്മ സംസ്കാര രൂപത്തിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതോ വിലക്ഷണവും നാമരൂപ കർമ്മ അകർമ്മകോ അദ്യോ നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വഭാവോപി, അതിലൊന്ന് വിലക്ഷണമാണ്. ആ നാമരൂപ കർമ്മാത്മകവും നാമരൂപ കർമ്മങ്ങളൊന്നുമില്ലാത്ത അദ്വൈമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിരിക്കുന്ന, അതാണ് പരമാർത്ഥം. സ്വസ്വരൂപം അങ്ങനെയാണെങ്കിലും ക്രിയാകാരക ഫല ഭേദാദി വിപര്യേണ, ക്രിയാകാരക ഫല ഭേദാദി വിപരീത ബുദ്ധി കൊണ്ട് വിപരീത രീതിയിൽ അനുഭവപ്പെടുന്നു. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഈ രീതിയിൽ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ സൃഷ്ടിച്ചവനാണ്, ഞാൻ സൃഷ്ടിച്ചവനല്ല, ഈ തരത്തിൽ പലതരത്തിൽ ഇത് സത്യമാണ്, ഈ തരത്തിലെല്ലാം അവഭാസതി പ്രകാശിക്കുന്നു. അതോ അസ്മാ അസ്മാ ക്രിയാകാരക ഫലഭേദസ്വരൂപ ഏതാവത് ഇതം ഇതി സാധ്യസാധന രൂപാത് വിരക്തസ്യ കാമാതി ദോഷകർമ്മ ബീജഭൂത അവിദ്യാനിവൃത്തി രജ്വാമിയോ സർപ്പവിജ്ഞാനപന്നയേ നായ ബ്രഹ്മവിദ്യ ആരംഭിതേ. അതുകൊണ്ട് ഇവിടെ ഇനി അടുത്ത് ബ്രഹ്മവിദ്യ തുടങ്ങുന്നു. എന്തിനു വേണ്ടി? അസ്മാത് ക്രിയാകാരക ഫലമേത രൂപ, ഈ ക്രിയാകാരക ഫലരെ ഉള്ള ഈ സംസാരത്തിൽ നിന്ന് ഏതാവത് ഇതമിതി സാധ്യസാധന രൂപ, സാധ്യസാധന രൂപത്തിലുള്ള സംസാരത്തിൽ നിന്ന് ഇതം ഈ ജഗത്ത് ഇതനർത്ഥ സ്വരൂപമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് ഏതാവത് ഇത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഈ പ്രപഞ്ചം ഇത്രയേ ഉള്ളൂ, ഇതിലെ സുഖഭോഗങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതിൽ നിന്ന് നേടാൻ ഇത്രയേ ഉള്ളൂ, ഏതാവത് ഇതം എന്നുള്ള ബോധം വരുമ്പോൾ, അലംഭാവം വരുമ്പോൾ ഇത് മതി, ഇതിൽ തൃപ്തനാകുമ്പോൾ സ്വർഗവും നരകവും ഒക്കെ മതിയായി, ഇത് ഈ സാധ്യസാധന രൂപാത് വിരക്തസ്യ സാധ്യസാധന രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിരക്തനാകുന്നവന് അവന് കാമാതി ദോഷ കർമ്മ ബീജഭൂത അവിദ്യ എന്നിവിടുത്തെ കാമാതി ദോഷങ്ങൾ, അതാണ് കർമ്മത്തിന് ബീജഭൂതമായിരിക്കുന്നത്, അതിനും കാരണമായിരിക്കുന്നു അവിദ്യ, ഇതെല്ലാം കൂടി കൂടിച്ചേർന്നു അവിദ്യ എന്ന് പറയാം. ആ അവിദ്യ നിവൃത്തിക്ക് വേണ്ടി രജ്ജുവാമിക സർപ്പവിജ്ഞാന അപനയനായ രജ്ജുവിലെ സർപ്പവിജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത് പോലെ രജ്ജുവിന്റെ യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ മുമ്പ് കണ്ട സർപ്പം രജ്ജു തന്നെ എന്ന് ബോധ്യപ്പെടും. അതിലെ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുമ്പോൾ മുമ്പ് അന്യമായി സ്വതന്ത്രമായി സത്ത ആയി കണ്ടുകൊണ്ടിരുന്ന ഈ പ്രപഞ്ചം എങ്ങനെയാണ് സർപ്പ രജ്ജു തന്നെയാകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം അത് ആ സത്ത തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു, സത്യം നിന്ന് അന്യമല്ല എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയാണ് ബ്രഹ്മവിദ്യ ആരംഭിതേ. ഇവിടെ ബ്രഹ്മവിദ്യ ഉഷാവ അശ്വസ്യ എന്ന് പറയുന്ന ഈ മന്ത്രത്തിന് ശേഷം ആരംഭിക്കുന്നത്, ഉപാസന കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മവിദ്യ അതിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത്.